കാരണം ഉണ്ടെങ്കിൽ കാര്യമുണ്ടെന്ന് നിയമമുണ്ടോ? അതല്ല പറയുന്നു. കാരണമുണ്ടെങ്കിൽ കാര്യമുണ്ട്, അങ്ങനെയുണ്ടോ? കാരണമുണ്ടെങ്കിൽ മണ്ണുള്ളിടത്തെല്ലാം കുടമുണ്ടാവണം. പിന്നെ എങ്ങനെ കാരണമുണ്ടെങ്കിൽ കാര്യമുണ്ടെന്ന് പറയുന്നു? പിന്നെന്താണ് പറയുന്നത്? തസ്സത്തെ, തസ്സത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഉണ്ടെങ്കിൽ കാര്യമുണ്ടെന്നാണോ പറഞ്ഞത്? എന്താണ് അത് പറഞ്ഞു? സംസ്കൃതം വേണ്ട, മലയാളം പറഞ്ഞ. മണ്ണുണ്ടെങ്കിലേ മൺപാത്രമുള്ളൂ, കാരണം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്ന് പറയുന്നത് വേറെയാണ്, കാരണം ഉണ്ടെങ്കിൽ കാര്യമുണ്ടെന്ന് പറയുന്നത് വേറെയാണ്. കാരണം ഉണ്ടെങ്കിൽ കാര്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധമില്ല, കാരണം ഉണ്ടാവാം, കാര്യം ഉണ്ടാകാതിരിക്കും. അല്ലേ? കാരണം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്സത്വേ സതി തത്സത്വം. അതുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? കാര്യമുണ്ടാവും. അപ്പൊ അതില്ലെങ്കിലോ കാര്യമൊന്നും നടക്കത്തില്ല. അതിനെ വിട്ട് കാര്യത്തിന് നിൽക്കാൻ പറ്റില്ല. അതാണ് കാര്യകാരണ യുക്തി എന്ന് പറയുന്നത്. മറ്റങ്ങനെയല്ല, ഏതും ഉണ്ടെങ്കിൽ സാധ്യമുണ്ടായിരിക്കും. ഏതുമായിട്ടൊന്നിനെ തീരുമാനിച്ചാൽ അതേത് കാര്യം ഏത് കാരണം എന്നുള്ളത് രണ്ട വിഷയം. കാരണം ഏത് കാര്യം എന്നുള്ളതല്ല, ഏത് ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? സാധ്യം ഉണ്ടായിരിക്കും എന്നാണ്. സാധ്യമില്ലെങ്കിൽ വേണം, അവിടെ കാര്യകാരണ ഭാവം ഉണ്ടവിടെ എന്നുണ്ട്. അന്യയിൽ നിന്നാണ് ധൂമം ഉണ്ടായത്, അതുകൊണ്ട് ധൂമം ഉണ്ടെങ്കിൽ വന്യമുണ്ട്. വന്യയിൽ നിന്നാണ് ധൂമം, അതുകൊണ്ട് വന്യയില്ലെങ്കിൽ ധൂമില്ല. അവിടെയും അതുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് അതിനല്ല പറയുന്നത്. അതവിടെ അവിടെ കാര്യകാരണത്തെ പറയുന്നത് തർക്കത്തിലൂടെയാണ്, തർക്കമാണ്. ഇതിൽ വന്നത് നാസ്തി ധൂമോ നാസ്തി ധൂമസ്യോ അന്യജന്യത്വം എന്നൊക്കെ പറയും. വന്യയില്ലെങ്കിൽ ധൂമം, എന്തുകൊണ്ട് ധൂമം വന്യജന്യമാണ്, വന്യയിൽ നിന്നാണ് ധൂമം ഉണ്ടായത്, അത് തർക്കമാണ് അവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ പറയുന്ന അന്യവേദരേഖ എന്ന് പറയുന്ന ഒരു തർക്കമാണ്. ഇങ്ങനെ വേറൊരു തരത്തിലുള്ള തർക്കം, അത് ആണ് പറഞ്ഞത്. വ്യാഖ്യാതാക്കൾക്ക് ഒന്നും ഇത് മനസ്സിലായിട്ടില്ല. ഇതൊരു വളരെ അടിസ്ഥാനപരമായ സാമാന്യം, വലിയ പാണ്ഡിത്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ മനസ്സിലാക്കാത്തവരാണ് ഇത് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. അറിയാൻ വയങ്കിൽ അത് വ്യാഖ്യാനിക്കാതിരിക്കണ്ടേ? അത് പറ്റത്തില്ല. ചില പിള്ളേരുടെ കാര്യം പറയുമ്പോൾ അടങ്ങിയിരിക്കത്തില്ല. എന്തെങ്കിലും ഉപദ്രവം ശല്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും. അവരാണ് വ്യാഖ്യാതാക്കൾ. അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അവരെന്തെങ്കിലും വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെയിരിക്കണം. ഇതിന് കിട്ടിയ സാധനമാണ് ഇത്. അപ്പോ ഇവിടെ പറഞ്ഞു ഉറപ്പിച്ച എന്താണ് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. അങ്ങനെ അടുത്തതിൽ പറയും, എന്തിനെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമെങ്കിൽ അറിയുന്നതൊന്നും സത്യമല്ല. ഇതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. നമ്മൾ അറിയുന്ന ഒന്ന് സത്യം. സാധാരണ ഇവിടെ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്. കയറിനെ കയറായി കാണുന്നത് സത്യജ്ഞാനം, കയറിനെ സർപ്പമായി കാണുന്നത് ഭ്രമമാണ്, സത്യമല്ല. ഇവിടെ പറയുന്നത് എന്താണോ, എന്തിനെ അറിഞ്ഞാലും ശരി, അറിയപ്പെടുന്നത്, അറിവിന് വിഷയമായിരിക്കുന്നത് അസത്യമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കയറിനെ കയറായി കാണുന്നത് ആണോ? കയറിനെ സർപ്പമായി കാണുന്നത് എന്ന് പറയേണ്ടി വരും. പറഞ്ഞ ശരിയാ, സ്വാഭാവികമായി വരുന്ന എല്ലാ അറിവും അസത്യമാണ്. ആ അസത്യമായ അറിവിനെയാണ് നമ്മൾ രണ്ടായി തിരിക്കുന്നത്. എങ്ങനെ? വീണ്ടും രണ്ടായി തിരിക്കുന്നു. എങ്ങനെ? സത്യമൊന്നും അസത്യമൊന്നും. ഇതെല്ലാം പാടെ എന്താണ്? അസത്യമാണ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന വേറൊരു യുക്തിയാണ്, വ്യത്യാസം മനസ്സിലാക്കുന്നു, അദ്വൈതം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന യുക്തി എന്താണ്? സ്വാഭാവികമായ ഒരറിവ്, അത് ആത്യന്തികമായി എന്ന് പറയുന്നത്, ആത്യന്തികമായ അത് അസത്യം തന്നെ എന്ന് പറഞ്ഞാൽ അതിന് ബാധ സംഭവിച്ചാലും ഇല്ലെങ്കിൽ അത് അസത്യം തന്നെ. ബാധ സംഭവിക്കാന്ന് പറഞ്ഞു, കയറിന് സർപ്പമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ബാധ സംഭവിക്കും. എങ്ങനെ ബാധ സംഭവിക്കും? ഇത് സർപ്പമല്ല കയറാണെന്ന് അറിയുന്നതാണ് ബാധ. മനസ്സിലായോ? കയറിനെ കണ്ടിട്ട് സർപ്പമെന്നറിയുമ്പോ അയാളിപ്പോ സർപ്പത്തെ അറിയുന്നു. പക്ഷെ അല്പസമയം കഴിഞ്ഞ അയാൾ പറയുകയാണ്, ഓ ഇത് സർപ്പമല്ല കയറ് തന്നെ എന്നറിയുന്നതാണ് ആദ്യം ഉണ്ടായ അറിവിന്റെ ബാധ എന്ന് പറയുന്നു. എന്താ ബാധ കൂടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തീരുമാനിക്കുന്നു, ആദ്യം കയറിന്റെ സർപ്പമെന്ന് അറിഞ്ഞത് അസത്യം, കയറിനെ കയറെന്നറിഞ്ഞത് സത്യം. അപ്പോ യഥാർത്ഥാനുഭവം അയഥാർത്ഥാനുഭവം രണ്ടായി തിരിക്കുന്നു, യഥാർത്ഥ ജ്ഞാനം ഭ്രാന്തി രണ്ടായി തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അനുഭവത്തിലുള്ളതും തന്നെയാണ്. അതെന്തുകൊണ്ട് ഭ്രാന്തി എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട്? ആദ്യത്തത് ഭ്രാന്തിയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? രാവിലെ ഉറങ്ങിയാണ്. എന്തുകൊണ്ട് ആദ്യത്തെ ജ്ഞാനത്തെ ഭ്രാന്തി എന്ന് പറഞ്ഞു? ബാധ സംഭവിച്ചു. ബാധ സംഭവിച്ചുകൊണ്ടാണ് പറയുന്നത്, അത് അസത്യമാണ്. ബാധ എന്താണെന്നാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് ബാധ എന്താണെന്ന് നേരത്തെ എന്ന് പറഞ്ഞു? ബാധ എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്യം എന്നറിയുക. ഒരറിവ് ഉണ്ടായിട്ട് പിന്നീട് ഈ അറിവ് അസത്യമാണ്, സത്യമല്ല എന്നറിയുന്നതാണ് ബാധ. ബാധജ്ഞാനം അറിവാണ്. ബാധജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്നിനെ സത്യജ്ഞാനം എന്നും മറ്റൊന്നതിനെ ഭ്രാന്തി എന്നും പറയും. അത് ഒരു വ്യക്തി അനുസരിച്ച് ശരിയാണ്. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. ഒരുപാട് നമുക്ക് യഥാർത്ഥ ജ്ഞാനവും അയഥാർത്ഥ ജ്ഞാനവും ഉണ്ടാകാറുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം തിരിച്ചറിയുന്നു. ഇവിടെ ഈ വ്യാഖ്യാനിച്ചവർ ഈ വ്യത്യാസമൊന്നും മനസ്സിലാക്കിയിട്ടേ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ മുഴുവൻ പൊട്ടത്തരങ്ങളാണ്. ലോകപ്രസിദ്ധരായ വ്യാഖ്യാതാക്കളൊക്കെ ജനവിനീതി പഠിച്ചിട്ടാണ് വിവരദോഷികളായി മാറുന്നു. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ അസത്യം എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇവിടെ ഒരു സ്റ്റെപ്പ് ഇവിടെ കടന്നാ പറയുന്നു. സ്വാഭാവികമായ ഒരു അറിവുണ്ടായ അറിവ് അസത്യം. മറ്റൊരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ബാധജ്ഞാനം കൊണ്ടല്ല അസത്യം എന്ന് പറയുന്നു. എങ്ങനെ? തന്നെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങനെ അറിയുന്നു? ഞാൻ പുരുഷനാണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ്, ഞാൻ വൃദ്ധനാണ്, ഞാൻ യുവാവാണ്, ഞാൻ വിദ്വാനാണ് അവിദ്വാനാണ്, ഇങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് പലതരത്തിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ അറിവൊക്കെ അസത്യമാണെന്നാണ്. അങ്ങനെ അങ്ങനെ അറിഞ്ഞു പോയാൽ ഏതുവരെ അറിയും? അദ്വൈതി പറയുന്നതനുസരിച്ച് അവസാനം ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ നിത്യനാണ്, ഞാൻ മുക്തനാണ്, ഞാൻ ശുദ്ധനാണ്, ഇങ്ങനെയൊക്കെ അറിയും. അപ്രകാരത്തിൽ ഈ പറയുന്നതെല്ലാം അവസാനത്തെ അറിവാണ്. അതിനാണ് വേദാന്തം എന്ന് പറയുന്നത്. അറിവിന്റെ അവസാനം എന്ന് പറയുന്നതാണ് ഇങ്ങനെ അറിയുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? തന്നെ കുറിച്ച് ഇതിനപ്പുറം ഇനി ഒരു അറിവുണ്ടാകാനില്ല എന്നാണ്. തന്നെ കുറിച്ചുള്ള അറിവിന്റെ അവസാനം ഇതാണ്. തന്നെ എന്തായിട്ട് അറിയണം? നിത്യനായും മുക്തനായും നിത്യമുക്തനായും നിത്യശുദ്ധനായും ഒക്കെ തന്നെ അങ്ങ് അറിയുക. അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ അറിയാൻ പറ്റും? പറ്റൂ? അറിഞ്ഞാൽ എന്താ നഷ്ടം? എന്താ നഷ്ടവും വരും? ഞാൻ നിത്യനാണ് അതറിഞ്ഞാൽ നഷ്ടം വല്ലതും വരും ആർക്കെങ്കിലും? ഒരു നഷ്ടവുമില്ല. ധൈര്യമായിട്ട് പറ ഇങ്ങനെ അറിയുന്നുണ്ട്. ആർക്കൊരു നഷ്ടവും വരാൻ പോകും. ഞാനിപ്പോ സുരേഷാണെന്ന് അറിയുന്നു. ഇതൊക്കെ ആയിട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്താണ്? ശുദ്ധനാണ്, നിത്യനാണ്, മുക്തനാണ്, ആത്മാവാണ്, ബ്രഹ്മമാണ്, പരമാത്മാവാണെന്നൊക്കെ അറിഞ്ഞ് എന്താ നഷ്ടം? ഒരു നഷ്ടം എന്തെങ്കിലും നഷ്ടമുണ്ട്? ധൈര്യം വേണ്ടേ അത് പറയാൻ? ഒരുത്തനും ഇല്ലല്ലോ ധൈര്യം. സുരേഷിനുള്ള ധൈര്യം ഒരു നഷ്ടമില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അദ്വൈത പറയുന്നതാണ് ഇതിനപ്പുറം തന്നെ കുറിച്ച് ഇനി അറിയാനൊന്നും ഇല്ല. ഇതാണ് അറിവിന്റെ അവസാനം എന്ന് പറയുന്നത്. തന്നെ കുറിച്ചുള്ള അറിവാണ്. പിന്നെ തന്നെ അങ്ങനെ അറിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവനെ എങ്ങനെ അറിയണമെന്നുള്ള പിന്നെ അതേ രീതി തന്നെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞെന്താണ് ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും തന്നെ കണ്ടുകഴിഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധമുക്തനാണ്. പിന്നെ എങ്ങനെയാ ഇതൊക്കെ തന്നെ വരുന്നു? ഇതാണ് പറയുന്നതിന്റെ. അപ്പൊ ഒരാൾക്ക് അയാളെ സംബന്ധിച്ച് അവസാനമായി അറിയേണ്ട ഈ അറിവൊന്നാണ്. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവിനൊരു പ്രത്യേകതയുണ്ട്. ഇനി ഇത് മുളച്ചറിയാനൊന്നുമില്ല, ഇത് അവസാനത്തെ അറിവാണ്. അതുകൊണ്ട് ഈ അറിവിന് ഒരിക്കലും ബാധ വരുന്നില്ല. വരൂ. അവസാനത്തെ അറിവ് ഇതാണ്. അവസാനത്തെ അറിവ് ഇതാണെന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. സുരേഷിനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു നിത്യ മുക്ത ശുദ്ധ. പുറത്തിറങ്ങി ആരെങ്കിലും ചോദിക്കാണ് താൻ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? സുരേഷ് ഒന്നും പറയത്തില്ലേ? അപ്പൊ പിന്നെ പോയില്ലേ? നേരത്തെ പറഞ്ഞു പോയോ? അപ്പൊ വീണ്ടും പഴയ ബോധം വരുന്നില്ലേ? പക്ഷെ ഇത് പരമ അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാലും ഞാൻ ആത്മാവാണ് എന്നറിഞ്ഞവനെ സംബന്ധിച്ച് അതിനെ ബാധിച്ചിട്ടില്ല. രണ്ടാമത്തെ ജ്ഞാനം വരുന്നു. രണ്ടാമത്തെ ജ്ഞാനം എങ്ങനെയാ വരുന്നത്? ഈ ശരീരം, മനസ്സ്, ജന്മം, ഇന്നത്തെ അവസ്ഥ, മാതാപിതാക്കളിൽ നിന്ന് പേര്, ഇതെല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഒരു ധാരണയിൽ പറയുന്നതാണ് എന്താണ്? ഞാൻ സുരേഷാണ് എന്ന് വിചാരിച്ച് നേരത്തെ ഉണ്ടായ അറിവിനെ ഇത് നിഷേധിക്കുന്നു. നേരത്തെ തന്നെ അറിവുണ്ട് ഞാൻ സുരേഷാണെന്ന്. പുതിയ അറിവല്ല. ഓർമ്മ വെച്ച കാലം അമ്മ അച്ഛനൊക്കെ വിളിച്ചാണ് സുരേഷേ സുരേഷേ. കേട്ട് കേട്ട് കേട്ട് എന്തായി അത് മനസ്സിലങ്ങ് കുറച്ച്. അവിടെ പിന്നെ വേറൊരു പേര് പറയാൻ പറ്റി. പക്ഷെ ഇത് പിന്നീടാണ് ഉണ്ടായത്. ഈ വേദാന്തമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് താൻ സുരേഷല്ല, ശരിക്കും പിന്നെ ആരാണോ ബ്രഹ്മമാണ്. നീ മാറി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇതുണ്ടായ പരമാർത്ഥ ജ്ഞാനത്തെ അത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അറിവിനെ ബാധിക്കുന്ന ഒരറിവ് ഇല്ല. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അറിവിനും ബാധിക്കുന്ന ഒരറിവില്ല. അദ്വൈതം അനുസരിച്ചാണ്. ഇനി അദ്വൈതത്തെ അംഗീകരിക്കാത്ത അറിവോ അതൊക്കെ വെറും വിഭ്രാന്തിയാണെന്നോ വട്ടാണെന്നോ ഒക്കെ പറയും. ഇത് അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പറയുകയാണ്. അദ്വൈതം എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിചാരം ചെയ്ത് ഒരാൾക്ക് ബോധ്യം വരുന്ന കാര്യമാണ് ഈ പറയുന്നത്. കാരണം അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടാണ്. ഒരാൾ വെറുതെ എന്ന് പറയുകയല്ല, അവിടെ ഇതിനെ കൂട്ട് കേട്ട് അറിഞ്ഞ് ചിന്തിച്ച് നിശ്ചയിക്കുന്ന കാര്യമാണ്. അതിനുള്ള യുക്തിയൊക്കെ ഉപയോഗിച്ച് ചിന്തിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ശരി ഞാൻ ബ്രഹ്മം തന്നെ. അതിന് പിന്നെ സാങ്കേതികമായി പല കാര്യങ്ങളുമുണ്ട്. അതെന്തുകൊണ്ട് സത്യമായി എന്തുകൊണ്ട് ബാധിക്കുന്നില്ല? അത് പ്രമേയാണെങ്കിൽ എന്താ അതിന്റെ പ്രമാണം? അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇതിനെ നമ്മൾ പ്രമേയമായി സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമായ അനുഭവമാണ് ഇത്, തന്നെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ അനുഭവമാണെന്ന് അദ്വൈതി സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു കാര്യത്തിനാണ് എന്തു പറയുന്നത്? നമ്മൾ സ്വീകരിക്കുന്നു, സിദ്ധാന്തം എന്ന് പറയും. നിശ്ചയിച്ചു കഴിഞ്ഞത് അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തിനാണ് സിദ്ധാന്തം. ഇത് അദ്വൈത സിദ്ധാന്തമാണ്. വെറുതെ അങ്ങ് ചാടിക്കയറി നിശ്ചയിച്ചതല്ല, പിന്നെ ഇവിടെ എങ്ങനെ നിശ്ചയിച്ചു? ഒരാള് പറഞ്ഞതുകൊണ്ട് അങ്ങ് അംഗീകരിച്ചല്ല, ചിന്തിച്ച് യുക്തിവിചാരം ചെയ്ത് ഒരാള് തീരുമാനിച്ച കാര്യമാണ്, വെറുതെ തീരുമാനിക്കുന്നില്ല. ആൾക്ക് ഒരാൾ പറഞ്ഞു നീ ബ്രഹ്മമാണ്, അതെങ്ങനെ ഞാൻ ബ്രഹ്മമാകും? അയാൾക്ക് സംശയം. അപ്പോ എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു, എന്റെ യുക്തിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ബ്രഹ്മമാണ്. അങ്ങനെ അപ്പൊ അയാൾ അത് ചിന്തിക്കുന്നു, അതങ്ങനെ ശരിയോ എന്ന് വിചാരം ചെയ്ത് ബോധ്യപ്പെടുക. അങ്ങനെ വിചാരം ചെയ്ത് അയാൾ ചിന്തിച്ച് അയാൾ ബോധ്യപ്പെട്ട കാര്യമാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് സ്വബോധ്യമാണ്, ഒരാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ആ വ്യക്തിയെ സംബന്ധിച്ചാണ് ആ ബോധ്യം എന്ന് പറയുന്നത്. ഈ ബോധ്യപ്പെടുക എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തികളെ സംബന്ധിച്ചാണ്, എവിടെയായാലും ശരി. കൊണ്ടാണ് നമ്മൾ പലതിനെയും അംഗീകരിക്കുകയും നിഷേധിക്കുകയും ഒരു ശാസ്ത്രീയ പ്രതിഭാസം, അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ പ്രതിഭാസം വൈദ്യുതി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അതിന്റെ സൂക്ഷ്മമായി അതിന്റെ തരംഗങ്ങളുടെ സ്വഭാവം എന്താണ്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ശാസ്ത്രജ്ഞന്മാർ തന്നെ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പരീക്ഷണം നടത്തി ഒരുപാടൊക്കെ വിചാരം ചെയ്ത് പരീക്ഷണം നടത്തി അവർ തീരുമാനിക്കുമ്പോൾ രണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരേ അഭിപ്രായം ആവണമെന്നില്ല. ഒരാള് പറയും ഇതിന്റെ തരംഗത്തിന്റെ സ്വഭാവം ഇന്നതാണ്, വേറൊരാള് പറയും അല്ല ഈ തരംഗത്തിന്റെ സ്വഭാവം മറ്റൊന്നാണ്. അപ്പൊ ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നതാണ്. സയൻസിലും അങ്ങനെയാണ്, ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമുണ്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ ബോധ്യപ്പെട്ടു ഇതിന്റെ തരംഗ സ്വഭാവം ഇങ്ങനെയാണ്, നിശ്ചിതമാണ് അല്ലെങ്കിൽ അത് അനിശ്ചിതമാണ്, ഇങ്ങനെയൊക്കെ ഇവരുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്. അപ്പൊ ഒരാൾക്കൊന്നും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പം അത് മാറിയിട്ട് അയാൾ പറയല്ല അല്ല ഇത് ഈ രീതിയല്ല വേറെ രീതിയിലാണ്, ഇത് എല്ലാ അറിവിന്റെയും ഒരു സ്വഭാവമാണ്, അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ മാറും, അതെന്റെ സ്വഭാവമാണ്. അല്ല ഒരാൾക്ക് ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോ ഇന്നത്തെ സിദ്ധാന്തം ഇതാണ്, എന്നാ വൈദ്യുതി കൊണ്ട് ബൾബ് പ്രകാശിക്കും എന്നുള്ളതിന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇതിലെല്ലാവരും ഒരു അഭിപ്രായം തന്നെയാണ്. എന്തുകൊണ്ട്? സ്വിച്ചിട്ടാ ലൈറ്റ് കത്തും, ഇതിലൊരു ശാസ്ത്രജ്ഞനും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ വൈദ്യുതിയുടെ സ്വഭാവം എന്താണ്? ആത്യന്തികമായി അതിന്റെ സൂക്ഷ്മമായ പ്രവർത്തനം എങ്ങനെ, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അവർ പഠിച്ച് പഠിച്ച് പഠിച്ചു പോകുമ്പോൾ എന്തുവരും? എല്ലാവരും ഒരിടത്തല്ലേ എത്തിച്ചേരുന്നു, പലരും പല സിദ്ധാന്തങ്ങളെ എത്തിച്ചേരും. സർവസമ്മതമായ ഒരു സിദ്ധാന്തം. എന്തുകൊണ്ടാണ്? ഓരോരുത്തരും അംഗീകരിക്കുന്ന അവരവരുടെ ബോധ്യപ്പെടലിനെയാണ് അംഗീകരിക്കുന്നത്. ചിലപ്പോൾ രണ്ടുപേർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും, ചിലപ്പോൾ രണ്ടഭിപ്രായമായിരിക്കും. സർവസമ്മതമായ ഒരു അഭിപ്രായം അവിടെ ഇല്ല. എന്നുവെച്ചാൽ ഇതെല്ലാം ആത്യന്തികമായിട്ട് എന്താണോ വ്യക്തിനിഷ്ഠമായ നിശ്ചയങ്ങളാണ്, ബോധ്യപ്പെടലാണ്. ആധ്യാത്മിക ശാസ്ത്രമായാലും ശരി, ഭൗതിക ശാസ്ത്രമായാലും ശരി, അതിന്റെ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ആത്യന്തികമായി വ്യക്തിനിഷ്ഠമാണ്. അതിനോട് ചിലപ്പോൾ രണ്ട് വ്യക്തികൾക്ക് ഒരു അഭിപ്രായം വരാം, ചിലപ്പോൾ രണ്ട് വ്യക്തികൾക്ക് രണ്ടഭിപ്രായം വരാം. അത് തന്നെ ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഒരാള് വ്യക്തിനിഷ്ഠമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അയാളുടെ സിദ്ധാന്തം. അപ്പോൾ അദ്വൈതിയുടെ സിദ്ധാന്തമാണ്, അത് അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇവിടെ ഇത് ബോധ്യപ്പെടുന്നതിന് എന്തിനെ ആശ്രയിക്കുന്നത്? അവരുടെ യുക്തി വിചാരത്തെ. അവരുടെ യുക്തി വിചാരത്തെ ആണ് അവർ ആശ്രയിക്കുന്നത്. യുക്തി വിചാരമനുസരിച്ച് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവരതിലെത്തിച്ചേരുന്നു. ഈ ഭൗതികമായ പല ശാസ്ത്ര സിദ്ധാന്തങ്ങളും അങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ ആദ്യം ഒരാളൊരു സിദ്ധാന്തം പറയും, ഇതാണ് സിദ്ധാന്തം എന്ന് പറയും. പിൽക്കാലത്ത് അതിന്റെ പുറകെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് അന്വേഷണങ്ങൾ നടത്തി നടത്തി നടത്തി നടത്തി ഒടുവിൽ അത് ശരിയാണെന്ന് സമർത്ഥിക്കും. പല ശാസ്ത്ര സിദ്ധാന്തങ്ങളും അങ്ങനെയാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ആദ്യം ഒരാളത് പറയുകയാണ്. ആ പറയുന്ന സമയത്ത് അയാൾക്ക് അതിന് വേണ്ടത്ര തെളിവ് വേണമെന്നില്ല. അതിനാണ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറയുന്നത്. ആദ്യം അങ്ങനെ ഒരു സിദ്ധാന്തത്തെ പറയുന്നു, പിന്നെ അതിനുള്ള ഉദാഹരണം പറഞ്ഞ ആകർഷണ സിദ്ധാന്തം. ആദ്യൊരു ശാസ്ത്രം ഞാൻ ആകർഷണ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞു, ഇതാണ്. അത് ചില പ്രാഥമികമായ യുക്തിയിൽ നിന്നാണ്. പിന്നീട് വളരെ കാല ശാസ്ത്രജ്ഞന്മാരതിന്റെ പിറകില് ഗവേഷണം നടത്തി നടത്തി നടത്തി നടത്തി അവരെല്ലാം അവിടെ തന്നെ എത്തിച്ചേർന്നു. ഇവിടെ അതുപോലെയാണ്, ഗുരു ആദ്യം പറയുന്നത് എന്താണ്? നീ ബ്രഹ്മമാണ്. ഗുരുവിനത് ബോധ്യം ഉണ്ടായിരിക്കും, പക്ഷെ കേൾക്കുന്നവൻ ബോധ്യം ഇല്ല. അവനെന്ത് ചെയ്യുന്നു? അവനതിന് അവന്റെ രീതിയിൽ അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അവനും അവിടെ തന്നെ എത്തിച്ചേരുന്നു. ഒരാള് പറഞ്ഞ ഒരു സിദ്ധാന്തത്തിൽ ഒത്തിരി പേര് എത്തിച്ചേരുന്നു. ഉപനിഷത്തിലേതോ ഒരാൾ പറഞ്ഞാണ് അഹം ബ്രഹ്മാസ്മി. അയാളെങ്ങനെ മനസ്സിലാക്കിയെന്നറിയാൻ പറ്റില്ല, എന്തായാലും ഇങ്ങനെ പറഞ്ഞു. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് അവസാനം ശങ്കരാചാര്യർ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ഇതാണ് ശങ്കരാചാര്യരുടെ നിശ്ചയം. അതും കഴിഞ്ഞൊരു ആയിരം വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ വീണ്ടും എന്ത് പറയുന്നു? അഹം ബ്രഹ്മാസ്മി. അത് തന്നെ ഇപ്പൊ ഗുരുവും പറയുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി എന്ന ഇവിടെ ഇപ്പൊ ആയിരം വർഷം കഴിഞ്ഞപ്പോൾ ഗുരുവും പറയുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം വല്ല ഉണ്ടോ? നമ്മുടെ ജാതി ഇല്ലാത്തോണ്ട് അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ പറയണം, വേറെ ജാതിയാണ്. എന്നാലും ഇത് സംഗതി ഒന്ന് തന്നെ. ജാതി വേറെയാണ്, പക്ഷെ പറഞ്ഞ കാര്യം ഒന്ന് തന്നെ. അതിനിപ്പോ ആരൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. അപ്പോ ആയിരം വർഷം കഴിഞ്ഞിട്ട് അത് തന്നെ പറയുന്നു, അഹം ബ്രഹ്മാസ്മി. രണ്ടുപേരും വിശദീകരിക്കുന്നത് ചിലപ്പോ രണ്ട് രീതിയിലായിരിക്കും, നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ട് രീതിയിലായിരിക്കും. കാര്യം ഒന്ന് തന്നെ ഒന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. അപ്പൊ ഇത് എന്താണ്, ആത്യന്തികമായി ഒരു വ്യക്തി സ്വയം ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ ഇത് സത്യമാണോ അസത്യമാണോ? എന്താ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ സത്യമാണോ അസത്യമാണോ? അസത്യമാണ്. ഇത്രയും പാടുപെട്ട് ഒരുപാട് വിചാരം ചെയ്ത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അതും അസത്യമാണെങ്കിൽ പിന്നെ ഇനി എന്താ സത്യം? അവസാനത്തെ പിടിവള്ളി ആയിരുന്നെന്ത്? അഹം ബ്രഹ്മാസ്മി. അതും ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സത്യം? അഹം ബ്രഹ്മാസ്മി സത്യമാണോ അസത്യമാണോ? സത്യമാണ്. ഗുരുവിടെ പറഞ്ഞിരിക്കുന്ന അസത്യം ഒന്നല്ലേ? സത്യവുമാണ് അസത്യവുമാണ് രണ്ടുമാണ്. രണ്ടുമായിട്ട് അംഗീകരിക്കണം. ഇത് സത്യമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. എന്തുകൊണ്ട് അതിന് ബാധ സംഭവിക്കുന്നില്ല? സുരേഷ് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഞാൻ സുരേഷ് എന്ന് പറഞ്ഞാലും ആദ്യം പറഞ്ഞതിന് അസത്യമാണെന്നറിയുന്നില്ല. നേരത്തെ ഇവിടെ ഇരുന്ന് പറഞ്ഞ അസത്യമാണ്, ഇപ്പൊ പറഞ്ഞ സത്യമാണ്, അങ്ങനെ അറിയുന്നില്ല. താൻ വിചാരം ചെയ്ത് ബോധ്യപ്പെട്ട എന്തോ അത് സത്യം തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇതൊക്കെ ആൾക്കാർ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാ വ്യാഖ്യാനം? എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് പൊട്ടന്മാരെഴുതി വെച്ചിരിക്കുന്നത്? എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതെ. അപ്പൊ ഇത് സത്യമാണ് അസത്യമാണ്? ഇവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ബാധ സംഭവിക്കാത്തതുകൊണ്ട് ഈ അറിവെന്താണ്? അബാധിതമായ അറിവായതുകൊണ്ട് സത്യമാണ്. പക്ഷെ ഇത് അസത്യമാണ്. അങ്ങനെ സ്വാഭാവികമായ രണ്ട് ദൃഷ്ടിയിലാണ് ഒരേ കാര്യത്തെ തന്നെ എന്ത് പറയുന്നു? സത്യം ഒന്നും നമുക്ക് പറയാം, അസത്യം ഒന്നും പറയാം. പക്ഷെ അത് പറയുമ്പോ രണ്ട് ദൃഷ്ടികോണങ്ങളെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. ഏത് എന്തുകൊണ്ട് തന്നെ സത്യം എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് അസത്യം എന്ന് പറഞ്ഞു, ഇത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ അവസാനം ഒരു ചമ്മന്തിയോ സാമ്പാറോ ചമ്മന്തിയോ എല്ലാം കൂടെ മനസ്സിലായോ? അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അറിവ് ആണ് ആത്യന്തികമായ സത്യജ്ഞാനം. ഇതിനപ്പുറം ഇനിയൊരു സത്യജ്ഞാനം ഇല്ല. എന്തിനെ സംബന്ധിച്ച്? എന്തിനെ സംബന്ധിച്ച്? ഇതുവരെ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? തന്നെ സംബന്ധിച്ച് തന്നെ സംബന്ധിച്ച് എന്താണ്? ഇതിനപ്പുറം ഒരു ആത്യന്തികമായ സത്യമില്ലെന്ന് ആര് പറഞ്ഞു? ബോധ്യം വന്നെയാണെന്ന്. ആരാണോ ഇത് വിചാരം ചെയ്ത് ബോധ്യപ്പെട്ടത് ആ വ്യക്തിയെ സംബന്ധിച്ച്, അല്ല നാട്ടുകാരെ സംബന്ധിച്ചല്ല. മനസ്സിലായോ? ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒന്നും വല്ല കാര്യമല്ല പറയുന്നു. നിങ്ങളെയൊക്കെ മനസ്സിലാതാകും നിറഞ്ഞിരിക്കുന്നു. ആ കാര്യമല്ല ഇവിടെ പറയുന്നു. ഇടതുപക്ഷത്തിന്റെ കാര്യവും വലതുപക്ഷത്തിന്റെ കാര്യവും നിരീശ്വരവാദിയുടെ കാര്യവും യുക്തിവാദിയുടെ കാര്യവും ഒന്നുമല്ല പറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്? അവന് ആർക്കാണോ ബോധ്യപ്പെട്ടത്, അപ്പോ ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ പുരുഷനാണ്. സത്യമാണോ അസത്യമാണോ? അതെങ്ങനെ രണ്ടോ? എങ്ങനെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമല്ലേ? അപ്പൊ അത് വ്യവഹാരത്തിലല്ലേ, വിചാരിച്ച് ബോധ്യപ്പെടുന്ന വ്യവഹാരിയുമായിട്ടല്ലേ. ആ പിന്നെന്താ ഞാൻ പുരുഷൻ എന്നുള്ള ജ്ഞാനത്തെ ബാധിക്കുന്ന ഒരു ജ്ഞാനം എനിക്കുണ്ടായിരുന്നു. അതിനപ്പുറം അതാണ് ഉൾപ്പെടുന്ന അഹം ബ്രഹ്മാസ്മി. സ്ഥൂലവും സൂക്ഷ്മവും കാരണവും എല്ലാം നിഷേധിച്ചിട്ടാണ് എന്ത് പറയുന്നത്? അഹം ബ്രഹ്മാസ്മി. സ്ഥൂല സൂക്ഷ്മവും കാരണത്തിൽ പെടുന്നതാണ് എന്ത്? ഞാൻ പുരുഷൻ എന്നുള്ള ജ്ഞാനം. അപ്പോ അത് ബാധിക്കുന്ന ജ്ഞാനമാണ്. അപ്പൊ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ എന്താണ്? അത് അസത്യമാണ്. പിന്നെ ഇത് സ്വാഭാവികമാണോ അത് നിരുപാധികമാണോ? ആ രീതിയിലും അസത്യമാണ്. അഹം ബ്രഹ്മാസ്മി എന്നൊഴികെയുള്ള ആത്യന്തികമായ തന്നെ സംബന്ധിച്ചിട്ടുള്ള ബോധം ഒഴികെയുള്ള ബാക്കി എല്ലാ ബോധങ്ങളും എന്താണ്? അസത്യമാണെന്ന് ഈ അറിവ് വെച്ച് പറയേണ്ടി വരും. ഇനി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് വ്യവഹാരികമാണോ പാരമാർത്ഥികമാണോ? അതൊരു വ്യവഹാരമാണ്. അറിവെന്ന് പറയുന്ന വ്യവഹാരമാണ്. അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ അതൊരു വ്യവഹാരമാണ്. ഏതൊക്കെയാണ് വ്യവഹാരം എന്ന് പറയുന്നത്? അറിവ്, വാക്ക്, പ്രവൃത്തി, ഇതെല്ലാമാണ് വ്യവഹാരം. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈ അറിവ് അബാധിതമായതുകൊണ്ട് ഈ അറിവിന്ന് മാത്രം പ്രത്യേകതയാണ് സത്യമാണോ? അപ്പൊ ചെറുത് ചോദിക്കും, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് ഗുരുദേവൻ പറഞ്ഞത് വേറെ, ശങ്കരായരും ഗുരുദേവനും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒന്ന് തന്നെ, രണ്ടല്ല. മനസ്സിലായോ? അപ്പൊ ചോദിക്കാം, ഓ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗുരുവിന് ശങ്കരായരെക്കാളും വലിയ മേന്മയൊന്നും ഇല്ലേ, മഹത്വമൊന്നും ഇല്ലേ? അതാണ് ഉടൻ ചിന്തിക്കുന്നത്. നമ്മുടെ സ്വന്തം ഗുരുവിന് ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്തെങ്കിലും തീർന്നു പോ. അത് മറ്റു വിഷയങ്ങളിലാണ്, ഇതിലല്ല. ഈ പറഞ്ഞ അറിവിന്റെ കാര്യത്തിലല്ല. എല്ലാ വ്യക്തികൾക്കും അവരവരുടെ ആ മഹത്വം ഉണ്ട്. സുരേഷിനില്ലേ മഹത്വം? ഉണ്ടോ ഇല്ലേ? സുരേഷിന് സുരേഷിന്റേതായ മഹത്വം ഉണ്ട്, എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അത് അവരവരുടേതായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവര് അവരുടെ മഹത്വം കാണും. എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ജീവികൾക്കും ഉണ്ട്, പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും ഉണ്ട്. അപ്പൊ അതെങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഈ അറിവിനല്ല, ഗുരുവിന്റെ മഹത്വം മറ്റ് ശങ്കരാചാര്യക്കാളും മഹത്വം നമുക്ക് പറയാൻ ഉള്ള മഹത്വങ്ങൾ പലതുമുണ്ട്. അത് വിഷയങ്ങൾ വേറെയാണ്. മനസ്സിലായോ? അത് നമുക്ക് താരതമ്യം ചെയ്യേണ്ട മേഖലകൾ പലതുമുണ്ട്. അപ്പൊ അങ്ങനെ താരതമ്യം ചെയ്യുമ്പോ ഈ ശങ്കരാചാര്യ എന്ന് പറയുന്ന വെറും പൊട്ടനായി പോകും. നമ്മള് ശരിയായ രീതിയിൽ താരതമ്യം ചെയ്ത് മനസ്സിലാവും. പല മേഖലകളിൽ വരുമ്പോ ശങ്കരാചാര്യ വെറും പൊട്ടനാണ്, മന്ദബുദ്ധിയാണ്. മന്ദബുദ്ധി എന്നേ പറയാൻ പറ്റും. അങ്ങനെയുള്ള പല മേഖലകളും ഉണ്ട്. അപ്പൊ അത് ഓരോരോ തലങ്ങളാണ്. ഒരാളെ മഹത്വപ്പെടുത്തുന്ന പല തലങ്ങളുണ്ട്, ഗുരുവിനെ മഹത്വപ്പെടുത്തുന്ന തലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോ എന്താണ്? രണ്ടും ഒരു കാര്യം തന്നെയാ പറയുന്നത്. ഗുരു പറഞ്ഞനുസരിച്ചാലും ശങ്കരാചാര്യ പറഞ്ഞനുസരിച്ചാലും എന്താണ് ഇതിനെ സത്യം എന്ന് പറഞ്ഞാലും ശരിയാണ്, അസത്യം എന്ന് പറഞ്ഞാലും ശരിയാണ്. അവിടെ വ്യത്യാസമൊന്നും പലരുടെയും മനസ്സിൽ കിടക്കുന്ന സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ തെളിച്ചു പറയുന്നത്. നിങ്ങളെങ്കിലും ഇത് ശരിക്കും മനസ്സിലാക്കണമെന്ന് കരുതിയിട്ടാണ് ജനങ്ങളെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് വഴി തെറ്റിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നത്. വേറെ ദുരുദ്ദേശമൊന്നുമില്ല. മനസ്സിലായോ?